കാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ, അതിൽ അകാരാന്ത പുല്ലിംഗങ്ങളിൽ വിശേഷമായിട്ട് വരുന്നത് അകാരാന്ത സർവനാമ ശബ്ദങ്ങൾ. അതാണ് പഠിച്ചത്. അതിൽ സർവനാമ ശബ്ദങ്ങൾക്ക് വരുന്ന മാറ്റം അത് നമ്മൾ മനസ്സിലാക്കണം. സർവനാമ ശബ്ദങ്ങളുടെ പ്രഥമ ബഹുവചനത്തിൽ മാറ്റം വരും. ചതുർത്ഥി ഏകവചനത്തിൽ പഞ്ചമി, ഷഷ്ടി ബഹുവചനത്തിൽ സപ്തമി ഏകവചനത്തിൽ മാറ്റം. അത് ഓർത്തു വയ്ക്കേണ്ടതാണ്. കാരാന്ത ശബ്ദമാണ് നിർജ്ജര ശബ്ദം. നിർഗതാജര യസ്മാ, ഇത് ഒരു സമസ്ത പദമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചെല്ലാം ഒറ്റ പദങ്ങളാണ്. രണ്ട് പദങ്ങൾ ചേർത്ത് സമാസം ചെയ്തിരിക്കുകയാണ്. നിരശബ്ദവും ജരാശബ്ദവും, ജര എന്നുള്ള ശബ്ദം. അപ്പൊ അത് ഒരു പദമാണെന്ന് അറിയാം. ഇതിന് പ്രാദേശികം വരുന്നത് കൃത്യത സമാസ, അവിടെ സമാസം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രാദേശികം വരുന്നത്. കാരണം ഇത് സമസ്ത പദമാണ്. ഒന്നിൽ കൂടുതൽ പദം കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് സമാസമാണ്. ഇതിനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇവിടെ നിർജ്ജര എന്ന് പറയുന്നതിൽ ജര എന്ന് പറയുന്ന ശബ്ദം ആകാരാന്തമാണ്, ഹ്രസ്വ ആകാരാന്തമല്ല ഇത്. പക്ഷെ സമാസത്തിൽ ആകാരത്തിന് ഹ്രസ്വം വന്നു, അപ്പം നിർജ്ജര എന്നായി. അപ്പം ഇവിടെ എങ്ങനെയാണ് രൂപം വരുന്നത് എന്നുള്ളതാണ്. നിർജ്ജര ശബ്ദത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സൂത്രമൊന്നും പാണിനി വിധിച്ചിട്ടില്ല. പക്ഷെ ജര എന്ന് പറയുന്ന ആകാരാന്ത ശബ്ദത്തിന് പാണിനി സൂത്രം വിധിച്ചു. അപ്പോ വരുന്നത് ആ ജരാശബ്ദത്തിന് വിധിച്ച സൂത്രം ഇവിടെ വരാമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. നിർജ്ജരയ്ക്ക് ഇത് അകാരാന്തമാണ്. അതിനാണ് ഇവിടെ രണ്ടു മൂന്ന് പരിഭാഷകളെ പറഞ്ഞത്. ജരാശബ്ദത്തിന് വിധിച്ചത് നിർജ്ജരയ്ക്ക് വരാമോ, വരുന്നതിന് തടസ്സം എന്താണ്? ജരാക്ക് വിധിച്ചാൽ ജരയ്ക്ക് വരാം, ജരാക്ക് എന്ന് വരാം. പക്ഷെ ഇവിടെ ജര അല്ല ഇരിക്കുന്നത്, ജര ഹ്രസ്വമായിട്ടായിരിക്കുന്നു. അപ്പൊ അതിനാണ് ഒരു സമാനം പറഞ്ഞത്. എന്താണ് ഏകദേശവൃതം അനന്യവത്? ജര എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആകാരത്തിന് ഹ്രസ്വം വന്നതാണ് ഏകദേശ വികാരം ദീർഘഹ്രസ്വമായി മാറി. ഒരു ശബ്ദത്തിന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെ നമ്മൾക്ക് ആ ജരായെ, ജരശബ്ദത്തെ ജര എന്ന് തന്നെ കണക്കാക്കാം. ജര എന്ന് പറയുന്നത് ജര, രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഒരു ചെറിയ വ്യത്യാസം ഒന്നും വെച്ച് ശബ്ദം മാറുന്നില്ല. ഇപ്പൊ ജരാശബ്ദത്തിന് വിധിച്ച ആദേശം ജരയ്ക്ക് വരാം എന്ന് കിട്ടി. അടുത്ത ചോദ്യം വരുന്നത്, അവിടെ വിധിച്ചിരിക്കുന്നത് കേവലമായ ജരാശബ്ദത്തിനാണ്. അത് ഇവിടെ പക്ഷേ നിർജ്ജരയാണ്. ഇനി ജരാക്ക് വിധിച്ചത് ജരയ്ക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അത് നിർജ്ജരയ്ക്ക് എങ്ങനെ വരും? അതിനാണ് അടുത്ത സമാനം പറഞ്ഞത്, പദാംഗാധികാരി തസ്യച തദന്തസ്യച. ഇത് ഏന വിധിസ്തന്ത തദന്തസ്യ എന്ന് പറയുന്ന ആ സൂത്രത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. അതും ഇതും അർത്ഥം ഒന്ന് തന്നെ. ഇതാണ് പദാധികാരത്തിനും അംഗാധികാരത്തിനും. പദാധികാരം വരുന്ന എട്ടാം അധ്യായത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ അതും നമ്മൾ നോക്കണ്ട. ഇത് അംഗാധികാരമാണ്, ഏഴാം അധ്യായം. ഇവിടെ ഒരു ശബ്ദത്തിനൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അത് ആ ശബ്ദത്തിനും വരും. ആ ശബ്ദം അന്ത്യത്തിലായി വരുന്ന ആ സമസ്തപദത്തിനും വരും. ഇപ്പോൾ ജരായ ജരസ് അന്യതരസ്യ എന്ന് പറയുന്ന സൂത്രം അംഗാധികാരത്തിലാണ്. ജരാശബ്ദത്തിന് ജരസ് വിധിക്കുകയാണ്. അത് ജരാശബ്ദത്തിനും വരാം, ജരാശബ്ദം അന്ത്യത്തിൽ വരുന്ന ഒരു സമസ്ത പദത്തിനും വരാം. തസ്യ തദന്തസ്യ, ഏതിനെയാണോ സൂത്രത്തിൽ നിർദ്ദേശിക്കുന്നതാണ് തസ്യ. തദന്തം എന്ന് പറയുമ്പോൾ ആ ശബ്ദം അവസാനമായി വരുന്ന ഒരു പദം, ഒരു സമസ്ത പദം, അതിനും വരാം. ഇപ്പൊ ജരാക്ക് വിധിച്ചത് നിർജരയ്ക്ക് വരാം എന്ന് കിട്ടി. അടുത്ത് വരുന്ന പ്രശ്നം ജരായഹ എന്ന് പറയുന്നത് സൂത്രത്തിൽ ഷഷ്ഠിയിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജരാക്ക് ജരസ് വിധിച്ചിരിക്കുകയാണ്. ഷഷ്ഠിയിൽ നിർദ്ദേശിച്ചത് സ്ഥാനി ഷഷ്ഠി സ്ഥാനി യോഗ. അപ്പൊ അവിടെ വരുന്ന സൂത്രമാണ് അലോ അന്ത്യസ്യ, അന്ത്യത്തിന് വരുന്നു. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് പറയുന്നു അനേകാത് സർവസ്യ. അപ്പൊ ജരാക്ക് വിധിച്ചത് നിർജരയ്ക്ക് വരാമെന്ന് പറഞ്ഞു. തദന്ത വിധിയുണ്ട്, പദാംഗാധികാരെ തസ്യ തദന്തിച്ച. അപ്പൊ സർവാദേശം വരുമ്പോ ഇനി ഏതിന് വരും? തദന്തത്തിന് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് നിർജരയ്ക്ക് വരുമോ, അതോ സൂത്രത്തിൽ നിർദ്ദേശിച്ചതുകൊണ്ട് ജരാക്ക് വരുമോ? കാരണം പദ അംഗാധികാരത്തിൽ തദന്തത്തിന് വരാമെന്ന് പറഞ്ഞു. തദന്തം എന്ന് പറയുമ്പോൾ നിർജ്ജരയാണ്, അതിനാ വരേണ്ടത്. അതാണല്ലോ സ്ഥാനി. സർവാദേശം വരുന്ന സ്ഥാനിക്കാണ്. ഇവിടെ സ്ഥാനി എന്ന് പറയുന്നത് ജര അല്ല, നിർജ്ജരയാണ് ഈ പരിഭാഷയനുസരിച്ച്. അതിന് സമാനമാണ് പറയുന്നത്. അത് ശരിയാണ്, ഇവിടെ നിർജ്ജരയാണ്, നിർജ്ജരയ്ക്കാണ് വിധിക്കുന്നത്. പക്ഷേ അനേകാൽ ആദേശം വരുമ്പോൾ ഒരു നിർദ്ദിശ്യ മാനസ്യ ആദേശാഭവതി, ഒരു ആദേശം വരുമ്പോൾ സൂത്രത്തിൽ എന്ന് വെച്ചാൽ ആദേശത്തെ വിധിക്കുന്ന സൂത്രത്തിൽ ഏതിനാണോ നിർദ്ദേശിച്ചാൽ അതിനെ വരാവും. ഇവിടെ വിധിക്കുന്ന സൂത്രം ജരായ ജരസന്യതരസ്യ. ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ജരാക്ക് മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? ജരസ്. ഇപ്പം നീരവിടെ ഇരിക്കും, ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് ജരയ്ക്കായിരിക്കും. നിർദ്ദിശ്യ മാനസ്യ ആദേശാഭവന്തി പരിഭാഷ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പരിഭാഷകളും ഇതുപോലെ പല സ്ഥലത്തും വരും. ഈ തദന്തവിധി നമ്മൾ ഇതുവരെ വന്ന സൂത്രങ്ങളെല്ലാം മനസ്സിലായി. തദന്തസ്യ അംഗസ്യ എന്നൊക്കെ വന്നുണ്ട്. അതുപോലെ ഇതെല്ലാം പല ഭാഗങ്ങളിലും വരും. ഏകദേശ ഊർജം അനന്യത്വം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടോ? എവിടെ? എവിടെ? തസ്മാച്ചസോ തസ്മാസോ നുംസി അവിടെ അവിടെ എന്താ പറഞ്ഞത്? തസ്മാ ശസോ ശസ്സിന് എന്തുവരും? ന വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശസ്സിന് നഗാരം വന്നപ്പോൾ അന്തിമായ നഗാരത്തിൽ നിന്നു അവിടെ ഏകദേശ ഊർദ്ധത്തിന്റെ ആവശ്യം വന്നില്ലല്ലോ. ശസ്സിന് വിധിച്ചത് എന്ത് വന്നു? നഗാരത്തിന് വന്നു. അവിടെ ചാന്നുള്ളത് പോയി. അത് ശരിക്കുള്ള ഒരു ഉദാഹരണമല്ല. സകാരം പോയി കഴിഞ്ഞാലും അത് ഇസഞ്ഞു എന്ന് ലോപിച്ചു പോകുന്നതാണ്. വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഇസഞ്ഞു എന്ന് ലോപിച്ചു പോയാണ്. അവിടെ ശരിക്കും ശബ്ദമെന്ന് പറയുന്നത് ഛസ്സല്ല, ശസ് തന്നെയാണ്. അവിടെ ഏകദേശത്തിൽ വികാരം വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പ്രത്യയം തന്നെ എന്താണ് അവിടെ ശസ്സാണ്. പിന്നെ ച എന്ന് പറയുന്നത് എന്ത് ഇച്ഛഞ്ഞോ ചന്ദ്രനാൻ പ്രയോജനം വേറെയാണ്. തസ്മാ ചസോ നവപുംസി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചകാരത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് തീർച്ചയില് ധാതുവിന്റെ ഇണുഗതവും ഏത് വൃദ്ധവും രണ്ട് ധാതുക്കളാണ്. അതിന് ഉദാഹരണം എന്താ കാണിച്ചത്? മാ ഭവാൻ പ്രേദിതത്. ഏതിന്റെ ഉദാഹരണം? പ്രത്യുദാഹരണം ഉപൈതി ഉപൈധത്തെ. ആ ഈ നിരുന്നു മേ വന്നു. വരുന്നത് ശിവേഹി എന്ന് പറഞ്ഞു. അവരെവിടെയും പറയുന്ന എന്താണ്? ഒരു ഭാഗത്തിൽ വികാരം വന്നു കഴിഞ്ഞാലും ശബ്ദം ശബ്ദമല്ലാതെ ആകുന്നില്ല. ഇത് ഇതുകൊണ്ട് എന്ത് വരുന്നു? ജരാശബ്ദത്തിന് സ്ത്രീലിംഗ ശബ്ദത്തിന് വിധിച്ച ജരസാദേശം അകാരാന്ത പുല്ലിംഗമായ നിർജ്ജര ശബ്ദത്തിനും വരാം. അതുകൊണ്ട് അത് പക്ഷേ ഇവിടെ ഇവിടെ പറയുന്നു അജാത വിഭക്തി. അജാതിയായ വിഭക്തി പരമരിക്കുമ്പോൾ വിഭക്തിയുടെ ആദിയിൽ സ്വരം വേണം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് സ്വരാദിയാണോ ഹലാദിയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇത്തുകളെ കളഞ്ഞിട്ടാണ്. ഇത്ത് വെച്ച് തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നിർജ്ജര ശബ്ദത്തിൽ നിന്ന് സു വരുമ്പോൾ ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? എങ്ങനെ കേട്ടില്ല? ദിത്വല്ലോ നിർജ്ജര സു എന്നിരിക്കുമ്പോൾ ഏകവചനം. ദിവരേകവനെ ദിവനേകവനെ പ്രകാരേകവനെ അതെല്ലാം പഴയതുപോലെ തന്നെ. വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല നിർജ്ജര എന്ന് പറഞ്ഞു. രാമശബ്ദത്തിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുന്നില്ല. ഋത്വവിസർഗം വന്ന് ബാക്കി പ്രക്രിയയുള്ള പഴയതുപോലെ തന്നെ. നിർജ്ജര ആവുന്നിരിക്കുമ്പോൾ അജാതി വിഭക്തി വന്നപ്പോൾ എന്ത് ചെയ്തു? എന്താ സംഭവിച്ചത്? നിർജ്ജര ഔ എന്ത് സംഭവിച്ചു? ജരസാദേശം സംഭവിച്ചു. എന്തുകൊണ്ട് അജാതി വിഭക്തി വരവിരിക്കുന്നു? നിർജ്ജരയിലെ ജരയ്ക്ക് ജരസാദേശം വരുമ്പോൾ എന്തായി? നിറവിടെ ഇരിക്കും, മാറ്റമില്ല. ജര എന്നുള്ള ജരസ് നിർജരസ് പരത്തിലെന്തിരിക്കുന്നു? ഔ. ഇനി സൂത്രം പ്രവർത്തിക്കും. ഒരു സൂത്രമില്ല. അജഹീനം ഹൽ പറയണ സമീപ്യത നിർജ്ജരസൗ വൃത്തി വരാൻ പറ്റില്ല. പക്ഷെ ഇത് വികല്പമാണ്. ഇത് വരാത്ത പക്ഷത്തിൽ നിർജ്ജര ആവുന്നുള്ളടത്ത് പ്രഥമയോഹോ പൂർവസവർണ എന്തുകൊണ്ട് വരുന്നില്ല? നാദിച്ച് നിഷേധിക്കുന്നു. വൃത്തിരേജി വരുന്നു. നിർജ്ജരവും അപ്പൊ രണ്ട് രൂപം വന്നു. ഒന്ന് നിര് ജരാ നിരുന്നപ്പോ ജരയ്ക്ക് ജരസ് വന്നു, പിന്നെ ഒന്നും പ്രവർത്തിക്കില്ല. ഇത് അജന്തം പോയിട്ട് ഇത് ഹലന്തമായി നിർജ്ജരസൗ. സകാരത്തിന് സസജുഷ ഒരു പ്രകാരം ഒരുത്വം വരുന്നില്ല. എന്തുകൊണ്ടാണ് അത് നിഷേധിക്കുന്നു? ഒരുത്വത്തെ നിഷേധിക്കുന്നുണ്ടോ? എന്നാ വിഭക്തോ തുസ്മാ നിർജ്ജരസന്നിരിക്കുന്നിടത്ത് ഇരുത്തും വരുന്നില്ല. എന്താ ആരാ പറഞ്ഞ്? എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ടല്ലോ. ആരാ സംസാരിച്ചത്? ആ പെട്ടെന്ന് വായടച്ചുകഴിഞ്ഞ എങ്ങനെയാ തിരിച്ചറിയുന്നത്? പറഞ്ഞ് ശരിയാ, പദമല്ല. നിർജ്ജരസ് എന്ന് പറയുന്നിടത്ത് സകാരം പദമായാലേ വരത്തുള്ളൂ. ഇവിടെ പദമുണ്ടോ? പദം ഏതാണ്? ഏതാണ് പദം? നിർജ്ജരസൗ, അതാണ് പദം. എന്തുകൊണ്ട്? സുഖം വന്നു കഴിഞ്ഞാൽ സുപ്തിങ്ങന്ധം പദം പ്രകാരം പദസഞ്ജ ഏതിനെ കിട്ടത്തുള്ളൂ? നിർജ്ജരൗ അല്ലെങ്കിൽ നിർജ്ജരസൗ. അപ്പൊ അവിടെ പദാന്തത്തിലേത് വരും? ഔ സകാരം വരുമോ? ഇല്ല, അത് ഔകാരത്തിന് മുമ്പിലായിരിക്കുന്നത്. അത് പദമല്ല, സുബന്ധമേ പദമാകത്തുള്ളൂ. സുപ്പെന്ന് പറയുന്നത് ഇവിടെ ഔ ആണ്. അത് അന്ത്യമായി വരുന്ന നിർജ്ജരൗ അല്ലെങ്കിൽ നിർജ്ജരസൗ പദം. പദാന്തത്തിൽ സകാരമില്ല, അതുകൊണ്ട് സസജുഷ ഒരു വരുന്നില്ല. വജ്രസാദേശം ഇരിച്ചെന്ത് വന്നു? നിർജ്ജരസവും നിർജ്ജരവും. അടുത്ത് നിർജ്ജരജസ്സിരിക്കുന്നു. അനുബന്ധ ലോകം എന്ന് വെച്ചാൽ ഇത്ത് വന്ന് ലോകം വരുന്നു, അതിനാണ് അനുബന്ധ ലോകം എന്ന് പറയുന്നത്. ഇത്ത് ലോഹിച്ചു വന്നു. നിർജ്ജര അസ് എന്നിരിക്കുമ്പോൾ ആദ്യം വികല്പമായി വിധി വരും. ഏതാണ്? ജരായാഹ ജരസന്നിതരസ്യാം. ഇപ്പം നിർജ്ജര എന്നാണ് ഇരിക്കുന്നത്, അതിലെ നിരവിടെ ഇരിക്കും. ജരയ്ക്ക് ജരസ് വരും. ഇപ്പം നിർജ്ജരസ് പരത്തിലെന്തിരിക്കുന്നു? ജസിലെ അസ്, ജസിലെ അസ്. നിർജ്ജരസ് അസ് കൂട്ടിച്ചേർക്കുക. നിർജ്ജരസസ്, നിർജ്ജരസ് അസ് കൂട്ടിച്ചേരുന്നു. ഇവിടെ രണ്ട് സകാരമുണ്ട്, ഒന്ന് നിർജ്ജരസ് മറ്റൊന്ന് അസ്. നിർജ്ജരസ് അസ് കൂട്ടിച്ചേർത്തപ്പോൾ എന്തായി? നിർജ്ജരസസ് എന്നിരിക്കുമ്പോൾ പദസഞ്ജ വരുന്നു. ഏ സൂത്രപ്രകാരം? സുപ്തിംഗന്ധം പദം. പദാന്ത സകാരത്തിന് എന്ത് സംഭവിക്കും? ഋത്വ വിസർഗം. നിർജ്ജര സഹ, നിർജ്ജര സഹ എന്ന് പറഞ്ഞു. നിർജ്ജരസാദേശം വരാത്ത പക്ഷത്തിൽ നിർജ്ജര ജസ് അനുബന്ധ ലോകം, നിർജ്ജര അസ് എന്തുവരുന്നു? അകസ്വർണ ദീർഘവരത്തില്ലേ? പരസൂത്രം വരും. ഏതാണ്? പ്രഥമയോഗ പൂർവസ്വർണം. എന്തുവരും? നിർജ്ജരാസ്. ഋത്വം വിസർഗം രാമശബ്ദം പോലെ തന്നെ. ഇത് വരാത്ത വർഷങ്ങളിലെല്ലാം രാമശബ്ദം പോലെ തന്നെ. നിർജ്ജരാഹ. ഇതുപോലെ തന്നെ വരും. ഹേ നിർജ്ജര, ഹേ നിർജ്ജരസൗ, ഹേ നിർജ്ജരോ, ഹേ നിർജ്ജരസ, ഹേ നിർജ്ജരാഹ. അങ്ങനെ തന്നെ വരും. ഹേ നിർജ്ജര എന്നുള്ളിടത്ത് ഏ സൂത്രം വന്നത്? ഏകവചനം സംബുദ്ധി. സുവിന് സംബുദ്ധി സഞ്ജ വരുന്നു. ഹേ ഹ്രസ്വാദ് സംബുദ്ധ, ഹേ സകാരം ലോപിക്കുന്നു. ഹേ നിർജ്ജര. അടുത്ത് നിർജ്ജര അം എന്നിരിക്കുന്നു. ജരായാഹ ജരസന്യദരസ്യാം ജരസാദേശേ നിർജ്ജര ഇത്യസ്യ സ്ഥാനേ ജരസികൃതേ നിർജ്ജരസ് അം ഇത്യത്ര അധ്യയനം ഹൽപരേണ സംയുജ്യതേ ഇത്യനേന നിർജ്ജരസം ഇതി. ജരസ് ആദേശ അഭാവപക്ഷേ നിർജ്ജര അം ഇത്യത്ര നിർജ്ജരം ഇത്യത്ര അഘോസ്വർണ ദീർഘ ഇതി പ്രാപ്തേ തം ബാധിത്വ അമ്മിപൂർവ ഇത്യനേന പൂർവരൂപേ ജാതേ നിർജ്ജരം ഇതി സിദ്ധതി ഏവം ദ്വിതീയഗവനെ നിർജ്ജരസം നിർജ്ജരം ഇതി വികൽപ്പേന രൂപദ്വയം സിദ്ധ്യതി ഏവം ദ്വിതീയദ്വിവചനെ നിർജ്ജര ഔട്ട് ഇത്യത്ര ടകാരസ്യ ഇസഞ്ജ്ഞായ ലോപേ ച നിർജ്ജര ഔ ഇത്യത്ര പ്രഥമം വൃദ്ധൗ പ്രാപ്തായ പ്രഥമയോ പൂർവസവർണ ഇതി ജാതേ നാതിചീത്യനേന നിഷേധേ പുനഃ വൃദ്ധൗ ച നിർജ്ജരസൌ ജരസാദേശേ നിർജ്ജരസൌ ജരസഭാവപക്ഷേ നിർജ്ജരൌ നിർജ്ജരസസ് ഇത്യത്ര സകാരസ്യ രസക്വതധിതേത്യനേന ഇസഞ്ജ്ഞായാം തസ്യ ലോപ ഇത്യനേന ലോപേ സകാരസ്യ അലന്തിം ഇത്യനേന ഇസഞ്ജ്ഞായാം പ്രാപ്തായ നവഭക്തൗസ്മാനേന തസ്യ നിഷേധേ സതി നിർജ്ജര അസ് ഇത്യത്ര ജരായഃ ജരസന്നിധരസ്യാമിത്യനേന ജരസീകൃതേ ജര ഇത്യസ്യ ജരസി ജാതേ നിർജ്ജരസ് അസ് ഇത്യത്ര നിർജ്ജരസസ് ഇത്യത്ര സകാരസ്യ പദാന്തത്വാത് പദാന്തസകാരസ്യ സസജുഷോരു ഇത്യനേന രുത്തി ഖരവസാനോർ വിസർജനീയ ഇത്യനേന വിസർഗേ ച നിർജ്ജരസഃ ഇതി ജരസാദേശ അഭാവപക്ഷേ നിർജ്ജര അസ് ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ഇത്യനേന പൂർവസവർണ ദീർഘേ സതി നിർജ്ജരാസ് ഇത്യത്ര പൂർവദുരുത്വ വിസർഗേ നിർജ്ജരാഹ നിർജ്ജര തൃതീയ ഏകവേദനെ ദ്വിതീയേകവേദനെ ഇതി ഏകത്വപുരുഷായാം നിർജ്ജര ഠ ഇത്യത്ര ടകാരസ്യ ചുട്ടു ഇത്യനേന ടകാരസ്യ സഞ്ജ്ഞായാം തസ്യ ലോപേ നിർജ്ജര ആ ഇതി സ്ഥിതേ ജരായ ജരസന്നിധരസ്യാം ഇത്യനേന ജരാശബ്ദസ്യ ജരസാദേശേ നിർജ്ജരസ് ആ ഇത്യത്ര അധീനമൽപരേണ സമീജ്യതേ ഇതി നിർജ്ജരസ തദഭാവപക്ഷേ നിർജ്ജര ട ഇത്യത്ര ടകാരസ്യ ഇസഞ്ജ്ഞായ ലോപേജ നിർജ്ജര ആ ഇത്യത്ര ടാങ്ങസിംഗസാം ഇനാസഹ ഇത്യനേന ഇനാദേശേ നിർജ്ജര ഇന ഇത്യത്ര ആദ്ഗുണേ നിർജ്ജനേന ഇത്യവസ്ഥായാം അട്കുപ്പാനം വവായേ വീത്യനേന രേഭാ പരസ്യ നിർജ്ജരേണ നിർജ്ജരസ പൂർവം അത്ര നിർജ്ജരേണ ജര ഇത്യത്ര രേഭാദുപരി ജരേണ ജരാദുപരി ഏകാരസ്യ ജകാര ഉപരി സ്ഥിതസ്യ ഏകാരസ്യ അടന്തർഗതത്വാ അടുവ്യവായേ അത്ര നകാരസ്യ നകാരാദേശ നിർജ്ജരേണ പൂർവം നിർജ്ജരസ തത്ര നകാര നകാരോ നാസ്തി അത്ര ഇനാദേശേന നകാരേ ജാതേ തസ്യ നകാരസ്യ അഡ്വവായാ രേഭാ പരസ്ഥിതസ്യ നകാരസ്യ നകാരേ ച നിർജ്ജരേണ ഇതി സിദ്ധ്യതി നിർജ്ജരഭ്യാം ഇത്യത്ര പരത്ര അജാതി വിഭക്തേരഭാവാജരസ അഭാവേ നിർജരാഭ്യാം ഇത്യത്ര രാമശബ്ദവ സുപിച ഇത്യനേന ദീർഘേ നിർജരാഭ്യാം അത്ര ജരസാദേശോ നഭവതി കസ്മാത് അജാതി വിഭക്തേ പരത്വേന അഭാവാത് നിർജരാഭ്യാമിതി ഏകമേവ രൂപമത്ര രൂപദ്വയം നാസ്തി നിർജര ഭിസ് ഇത്യത്ര ജരായഃ ജരസന്നിധിരസ്യം ഇത്യനേന ജരസ് ജരസ് ആദേശി നിർജരസ് ജരസ് ജരസ് ആദേശാർത്ഥം പരത്ര അജാതി വിഭക്തർ നാസ്തി ജരസാദേശാർത്ഥം ജരസ്വഭാവപക്ഷേ നിർജര ഭിസ് ഇത്യത്ര ജരസ്വഭാവപക്ഷേ അതോ ബിസ് ഐസ് ഇതി ഐസ് ആദേശേ കൃതേ നിർജര ഐസ് ഇത്യത്ര സന്നിപാത പരിഭാഷായ സന്നിപാത പരിഭാഷയ അത്ര അജാതി വിഭക്തി പരേവി ജരസാദേശ അഭാവ വിസ്വസ്ഥാനെ ഐസാദേശേ കൃതേ സ്ഥാനുവദാദേശു അനൽവിദു ഇത്തനേന ഐസിത്യസ്യ വിഭക്തിത്വാ നിർജര ഭിസ്യത്യത്ര അതോ ഭിസ ഐസ് ഇത്തനേന ഐസി കൃതേ ഐസിത്യസ്യ സ്ഥാനുവത്വേന വിഭക്തിത്വാ നിർജര ഐസ് ഇത്യത്ര ജരസാദേശ പ്രാപ്നോതി അജാതി വിഭക്തോ പരേ കിന്തു സന്നിപാത പരിഭാഷയാ സന്നിപാതലക്ഷണോ വിദുര നിമിത്തം തദ്വികാസൈത്യനേന സന്നിപാത പരിഭാഷ വിരോധ അത്ര ജരസാദേശോ എന്ന സംഭവേ ഏവം ച നിർജര ഐസ് ഇത്യത്ര വൃദ്ധോ സതി നിർജരൈഹി ഇതി സിദ്ധ്യതി മനസ്സിലായോ നിർജര ഭിസ് എന്നിരിക്കുന്നു പരത്തിൽ അജാതി വിഭക്തി ഇല്ല അതുകൊണ്ട് ജരസാദേശം വരത്തില്ല നിർജര ഭിസ് എന്നിരിക്കുന്നു അതോ ഭിസ് ഐസ് ബിസിനൈസോ രാമശബ്ദം പോലെ നിർജര ഐസ് എന്തായിരുന്നു സ്ഥാനികത്വേന ഐസ് എന്ന് പറയുന്നത് എന്തായി അജാതി വിഭക്തിയായി അപ്പൊ ഇവിടെ ഇനി വേണമെങ്കിൽ നിർജര ജരസ് വരാം എന്തുകൊണ്ട് ജരായ ജരസന്യദരസ്യം അജാതി ഭക്തോ പക്ഷെ വരത്തില്ല എന്തുകൊണ്ട് സന്നിപാത ലക്ഷണോ വിധിര നിമിത്തം തദ്വികാദശി അവിടെ ജരസാദേശം വന്നു കഴിഞ്ഞാൽ ഏതൊരു അകാര ഹ്രസ്വ അകാരത്തെ ആശ്രയിച്ചാണോ പരത്തിൽ ഐസ് വന്നത് ആ ഐസ് തന്നെ അതിനെ നശിപ്പിക്കുന്നതിനെ കൂട്ടു നിൽക്കും ഹേതുവായിത്തീരും. അപ്പൊ പരത്തിൽ എങ്ങനെ അജാതി വിഭക്തി പരമിരിക്കുമ്പോഴാണോ പൂർവ്വത്തിന് ജരസ് വരുന്നത്? ഐസ് വന്നപ്പോൾ അജാതി പരത്തിൽ വിഭക്തി പരത്തിൽ കിട്ടി, ഇനി പൂർവ്വത്തിന് ജരസ് വരാം. പക്ഷേ പറയുന്നു എന്താണ്, ഈ ഹ്രസ്വമായ അകാരത്തെ ആശ്രയിച്ചിട്ടാണ് പരത്തിൽ ഐസ് വന്നത്, അല്ലെങ്കിൽ വരത്തില്ല. അപ്പൊ ഹ്രസ്വമായ പുറത്തിലിരിക്കുന്ന ഹ്രസ്വമായ അകാരത്തെ ആശ്രയിച്ച് പരത്തിൽ ആയുസ് വന്നു. ഇനി ആ ആയുസ് പൂർവത്തിലിരിക്കുന്ന ഹ്രസ്വമായ അകാരത്തെ നശിപ്പിക്കുന്നതിന് ഹേതുവാകത്തില്ല. ആ ആയുസിനെ ആശ്രയിച്ച് പൂർവത്തിൽ ജരസ് വന്നു കഴിഞ്ഞാൽ ആ അകാരം നശിച്ചു. അതാണ് സന്നിവാദ പരിഭാഷ വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. ഒരു നിമിത്തത്തെ ആശ്രയിച്ച് പരത്തിലൊരാദേശം വന്നാൽ ആ ആദേശത്തെ നിമിത്തമാക്കി ഒരു വിധി വന്ന് പൂർവത്തിലെ നിമിത്തത്തെ നശിപ്പിക്കാൻ പാടില്ല. ആ നിയമം ഇവിടെ പ്രവർത്തിക്കും. ഇപ്പോൾ എന്തുവരുന്നു? ഐസാദേശം വന്ന് അജാതിഭക്തി പരത്തിൽ വന്നു കഴിഞ്ഞാലും ജരസന് ജരസാദേശം വരത്തില്ല. ഒറ്റ രൂപയും വരത്തുള്ളൂ. നിർജരൈഹി. മനസ്സിലായോ? അദന്തത്തിന് വരത്തിൽ ഒരു നിർജര ശബ്ദം അദന്തമാണ്. ദീർഘാകാരങ്ങളെ നിർജര കേട്ടില്ല. നിർജര ശബ്ദത്തില് ദീർഘ ആകാരങ്ങളുണ്ട്. ഇവിടെ ഏത് ശബ്ദം നമ്മളിപ്പോ ചെയ്യുന്നത്? നിർജരയാണോ നിർജരയാണോ? അകാരാന്ത ശബ്ദമാണോ അകാരാന്ത ശബ്ദമാണോ? അകാരാന്തമാണ്. ഇവിടെ ആ ഇവിടെയൊക്കെ തെറ്റെഴുതിയിരിക്കുന്നു. അതിന് ഞാനാണ് ഉത്തരവാദി. പറയണ്ടേ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ബോർഡിൽ നോക്കാൻ? ഇതൊക്കെ തെറ്റെഴുതിയിരിക്കുന്നു. നിർജര ആയുസ് ഇതുപോലെ പലയിടത്തും തെറ്റെഴുതിയിട്ടുണ്ട് ഞാൻ കാണാതെ. അത് പറയണ്ടേ? തെറ്റ് കണ്ടുപിടിച്ചവർ പറയണ്ടേതാ ഇത് തെറ്റാണ്. ആ അത് ഹ്രസ്വ ശബ്ദമല്ല ഇവിടെ. അതല്ലേ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നു നിർജര ശബ്ദമാണ്. കൃത്തദ്ധിത സമാസാശ്ച നേരത്തെ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത്, അതായത് ഞാൻ പറയുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാ പ്രശ്നം. അവിടെ പ്രോബ്ലം പറഞ്ഞാൽ പറയുന്നത് ശ്രദ്ധിക്കത്തില്ല. പറയുന്നതിൻ്റെ അപ്പുറം അതിനെല്ലാം ഞാൻ നേരത്തെ സമാനം പറഞ്ഞു കഴിഞ്ഞാണ്. മനസ്സിൽ വേറെ ചിന്ത നടന്നുകൊണ്ടിരിക്കും. ചിന്തിക്കുന്ന വ്യാകരണം തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. നിർഗത ജര യസ്മാതെന്ന് വിഗ്രഹിക്കുന്നു. നിരശബ്ദവും ജരാശബ്ദവും തമ്മിൽ സമാസം ചെയ്തിട്ട് എന്ത് ചെയ്തു? ജരായിലെ ആകാരത്തിന് ഹ്രസ്വം വന്നു. ഇപ്പൊ നിർജരയായി. കൃദ്ധത്തിൽ സമാസാശ എന്ന് പറയുന്ന പ്രകാരം പ്രാതിപദ്യ സംജ്ഞ വന്നു. അപ്പോ ജര എങ്ങനെ ജര എന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ അത് ചർച്ച ചെയ്യത്തില്ല. കാരണം നമ്മളിപ്പോ ആകാരാന്ത ശബ്ദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആകാരാന്തം എവിടുന്ന് വരും? ആകാരാന്തം തീർന്ന ആകാരാന്തം വരും. ഇപ്പൊ നിർജര എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ യാതൊരു പ്രസക്തി ഇവിടെ ഇല്ല. ഇനി ജര വന്നു കഴിഞ്ഞാലും അത് ആകാരാന്ത സ്ത്രീലിംഗമാണ്. നമ്മളിപ്പോ പുല്ലിംഗം പോലും തീർന്നില്ല. പുല്ലിംഗം മുഴുവൻ തീർന്നിട്ട് സ്ത്രീലിംഗത്തിൽ പ്രവേശിക്കും. പിന്നെ എങ്ങനെയാ? പറഞ്ഞില്ലേ? അത് രണ്ടു രൂപം പറഞ്ഞില്ലേ? പറഞ്ഞോ പറഞ്ഞില്ലേ? ഇപ്പൊ തൃതീയ ഭൂവനമാണ്. അജാതി ഭക്തികളിലെല്ലാം രണ്ട് രൂപം വരും. എന്താ പറഞ്ഞില്ല? അത് മനസ്സിലായി പോകുന്നു. നിർജ്ജര ശസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശകാരം ലഭിച്ചു, അസരുന്നു, പ്രഥമിക പൂർവ്വ സ്വർണ പ്രകാരം ദീർഘമെന്നു. ദീർഘാക്ഷസ് നഹപുംസി പ്രകാരം നകാരം വന്നു. നിർജരാൻ രണ്ട് രൂപം വരും. അജാതിഭക്തിയിലെല്ലാം രണ്ട് രൂപം വരും. നിർജ്ജരം നിർജ്ജരസം. ദ്വിതീയഭുവനത്തിൽ നിർജ്ജര ശസ് എന്നിരിക്കുമ്പോൾ ജരസാദേശം വരുമ്പോൾ നിർജ്ജരസ് അസ് നിർജ്ജരസഹ. വരാത്ത വർഷത്തിൽ രാമശബ്ദം പോലെ, ഇത് ഓർത്താൽ മതി. ജരസാദേശം വരാത്ത വർഷത്തിൽ രാമശബ്ദം പോലെ. അതില് ഇവിടെ നിർജ്ജരേണ നിർജ്ജരാഭ്യാം നിർജ്ജരൈഹി, അവിടെ ഒരു രൂപം, അവിടെ ഒരു സംശയം വന്നാണ് രണ്ട് രൂപം വരാമോ എങ്ങനെ. നിർജ്ജര ബിസ്സാണ്, ഇവിടെ ഹലാദിയാണ്. അപ്പൊ ഒരിക്കലും ജരസാദേശം വരത്തില്ല. അജാതി വന്നാലേ ജരസാദേശം വരത്തുള്ളൂ. ബിസ് എന്നിരിക്കുമ്പോൾ അജാതിയാണോ ഹലാദിയാണോ? ഹലാദി ഇരുന്നാൽ ജരസാദേശം വരുമോ? ഇല്ല. പക്ഷെ ബിസ്സിന് ഐസ് വന്നു കഴിഞ്ഞാൽ അത് അജാതിയായി. ഇനി എന്തുകൊണ്ട് ജരസാദേശം വന്നുകൂടാ? പറഞ്ഞു സന്നിവാദ പരിഭാഷയ്ക്ക് വിരോധം വരും, അതുകൊണ്ട് വരില്ല. അതുകൊണ്ട് രാമശബ്ദം പോലെ രാമൈഹി നിർജ്ജരൈഹി അങ്ങനെ വരും. അജാതികളിലെല്ലാം രണ്ട് രൂപമുണ്ട്. ഒരു രൂപ രാമശബ്ദം പോലെ. ജരസാദേശം വന്നാൽ പിന്നീടൊന്നും ചെയ്യാനുമില്ല, വിഭക്തികാരി മാത്രമേ ചെയ്യാനുള്ളൂ. എന്നുവെച്ചാൽ ഋത്തു വിസർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ രണ്ട് രൂപം വരുന്നു ചുരുക്കം. ഇനി ഒരു സ്ഥലം മനസ്സിലാക്കി അതുപോലെ തന്നെ എല്ലായിടത്തും ഒരു വ്യത്യാസമില്ല. നിർജ്ജര ഇങ്ങേ എന്നിരിക്കുന്നു, അനുബന്ധ ലോകം വരുന്നു, നിർജ്ജര ഏന്നിരിക്കുന്നു. അജാതി വിഭക്തിയാണ്. എന്തുവരാം? ജരസാദേശം വരാം. ജരയുടെ സ്ഥാനത്ത് ജരസ് വരും. അപ്പൊ നിർജ്ജര എന്നുള്ള എന്തായി മാറും? നിർജ്ജരസ് ഏ കൂട്ടിച്ചേർക്കുമ്പോ നിർജ്ജരസേ. ജരസ് വന്നു കഴിഞ്ഞാൽ നിർജ്ജരസേ. പക്ഷെ ജരസാദേശം വികല്പമാണ്. വരാത്ത വർഷം നിർജ്ജര ിരിക്കുമ്പോ സൂത്രം വരും രാമശബ്ദം പോലെ. നിർജ്ജര യ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു സുപിച്ച നിർജ്ജരായ. നിർജ്ജരസേ നിർജ്ജരായ നിർജ്ജരഭ്യാം സുപിച്ച നിർജ്ജരാഭ്യാം. അവിടെ ജരസാദേശം വരുമോ? എന്തുകൊണ്ട്? അജാതിലഭ്യാം. അടുത്ത് ഭ്യസ്, അവിടെ ജരസാദേശം വരുമോ? രാമശബ്ദം പോലെ. ഏത് സൂത്രം വരുന്നു? വിശേഷിച്ച്, വിശേഷിച്ച് വരുന്ന ഈ സൂത്രം ബഹുജനെ ചല്യർ നിർജ്ജരേഭ്യ നിർജ്ജരേഭ്യസ് നിർജ്ജരേഭ്യ. രാമശബ്ദം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ രാമശബ്ദത്തിൽ ഏത് സൂത്രം വന്നു എന്ന് ഓർമ്മിച്ചാൽ മതി. രൂപം കാണുമ്പോൾ അല്പം പ്രയാസം പോലെ തോന്നുമെങ്കിൽ ഇതിലൊരു പ്രയാസമില്ല. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അജാതിഭക്തി വരുമ്പോൾ ജരസ് വരും, പിന്നെ ഒന്നും ചെയ്യാനില്ല. അജാതിഭക്തി വന്ന് അത് വരാത്ത പക്ഷത്തിലോ ജരസാദേശം വന്നിറങ്ങി രാമശബ്ദത്തിൽ എന്ത് ചെയ്തോ അത് ചെയ്യുക. രണ്ട് പക്ഷമാണ്, ഒന്ന് ജരയ്ക്ക് ജരസ് വരുന്ന പക്ഷം, മറ്റൊന്ന് ജരസിന് ജരസ് ജരയ്ക്ക് ജരസ് വരാത്ത പക്ഷം. ആ ജരസ് വരാത്ത പക്ഷം രാമശബ്ദം പോലെ നിർജ്ജരാഭ്യ നിർജ്ജരേഭ്യ. അടുത്ത് പഞ്ചമിയില് നിർജ്ജര നസി അനുബന്ധ ലോകം വന്നു കഴിഞ്ഞാൽ നിർജ്ജര അസന്നിരിക്കുന്നു. ആചാതി ഭക്തി വന്നാൽ ഉടൻ ആദ്യം എന്തുവരും? ജരായാഹ ജരസ് അന്യദരസ്യാം. അസാണ് പരത്തിലിരിക്കുന്നത്. ജരാക്ക് ജരസ് ഒന്നും നിർജ്ജരസ് അസ് നിർജ്ജരസസ് നിർജ്ജരസ് അസ് നിർജ്ജരസ് അസ്. പദാന്തത്തിൽ സകാരം വന്നാൽ എന്ത് സംഭവിക്കും? ഋത്വ വിസർഗം നിർജ്ജരസഹ നിർജ്ജരസഹ. നിർജ്ജരാഭ്യാം നിർജ്ജരേഭ്യ. ആ ഇത് വരാത്ത വർഷം. അജാതി പരത്തിലിരിക്കുമ്പോൾ ജരസ് വരാം, വരാതെ ഇരിക്കാം. വരാതിരുന്നാൽ നിർജരാസ്, നിർജര അസ്, നിർജരാസ് എന്നിരിക്കും. എന്ത് വരുന്നു? ടാങ് സിംഹസാം ഇനാസ്യാഹ നിർജര ആത്ത്, രാമശബ്ദം പോലെ. നിർജര ആത്ത് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അഗസവർണെ ദീർഘ നിർജരാത്. അതേ തന്നെ അത് അനുബന്ധം ലോപിച്ചിട്ട് എന്ത് വരും? അസ്. ങസി എന്നിരുന്നാലും ഖസ് എന്നിരുന്നാലും ഗീ എന്നിരുന്നാലും ഒക്കെ അനുബന്ധം ലോപിക്കും എല്ലായിടത്ത്. ഖസി എന്നിരിക്കുന്നിടത്ത് അകാരം ലോപിക്കും, ഇകാരം ലോപിക്കും. ശേഷിക്കുന്ന എന്താണ്? അസ്. ഖസ് എന്നുള്ളിടത്ത് അകാരം ലോപിച്ച് ശേഷിക്കുന്ന എന്താണ്? അസ്. ഗീ എന്നുള്ളിടത്ത് അകാരം ലോപിക്കും, ശേഷിക്കുന്ന എന്താണ്? ഈ. അതിൽ ഖസി എന്നുള്ളിടത്ത് രണ്ട് ഇത്തുണ്ട്, അകാരവും ഇക്കാരവും രണ്ടും ലോപിക്കും. അസ് എന്നിരിക്കും. അത് ഖസ് എന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ. അവിടെ നിന്ന് വരുന്നു ഉകാരം ലഭിച്ചാൽ ശേഷിക്കുന്ന അസ് തന്നെ. ഈ എന്ന് പറയുന്നിടത്ത് മാത്രം ശേഷിക്കുന്ന എന്താണ്? ഈ. ഇനി ഷഷ്ടിയിൽ എന്ത് വരുന്നു? നിർജര ഖസ്, നിർജര ഖസ് അനുബന്ധം ലോപിച്ച് ശേഷിക്കുന്ന അസ്. നിർജര അസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? എന്താ വരുന്നു? ജരസ് വരുന്നു. ജര പോയി അവിടെ ജരസ് വന്നു. നിർജരസ് അസ്, നിർജരസഹ ഋത്വ വിസർഗം വന്നു. ഇത് വരാതെ പക്ഷം നിർജര എന്നിരിക്കുമ്പോൾ രാമശബ്ദം പോലെ. ജരസാദേശം വരാത്ത പക്ഷത്തിൽ നിർജര ഹസ്സന്നിരിക്കുന്നു. യേസൂത്രം വരുന്നു പ്രാങ് സിംഹസാമിനാസ്യാഹ പ്രകാരസ്യ വന്നു. നിർജരസ്യ ഷഷ്ടി ദിവനത്തിൽ നിർജര ഓസ് എന്നിരിക്കുമ്പോൾ അജാതി വിഭക്തി ഒന്ന് ഏത് വരും? ജരസ് വന്നു. നിർജരസോസ്, നിർജരസോസ് അന്തിമ സകാരത്തിന് ഋത്വവിസർഗം വന്ന നിർജരസോസ്, നിർജരസോഹോ. നിർജരസാദേശം വരാത്ത പക്ഷത്തിൽ നിർജര ഓസ് എന്നിരിക്കുമ്പോൾ രാമശബ്ദം പോലെ. സൂത്രം വരുന്നു ഓസിച്ച നിർജരയിലെ അകാരത്തിന് ഏകാരം വന്നു. നിർജരേ ഓസ്. അടുത്ത് ഏത് വരുന്നു? ആദേശം വന്നു. നിർജരയോസ് ഋത്വ വിസർഗ നിർജരയോഹോ. അടുത്ത് നിർജര ഇത് വരാത്ത പക്ഷം വരാ അത് കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു. അടുത്ത് നിർജര ആം എന്നിരിക്കുന്നു. നിർജര ആം അജാതി ഭക്തി പരത്തി വന്നു. ഇപ്പൊ എന്തുവരും? ജരസ് വന്നു. നിർജരസ് ആം എന്നിരിക്കുമ്പോ എന്തുവരും? നിർജരസ് ആം ഒന്നും വരാനില്ല. ഇത് വരാത്ത പക്ഷത്തിൽ നിർജര ആം എന്നിരിക്കുമ്പോ രാമശബ്ദം പോലെ എന്ന് പറയുമ്പോ സൂത്രം വരും. നിർജര നാം എന്നിരിക്കുന്നിടത്ത് ഏത് വരും? നിർജര നാം എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? എന്താണ് വരുന്നത്? നാമി അജന്തമായ അംഗത്തിന് ദീർഘം വരുമ്പോ എങ്ങനെ വരും? നിർജര നാം. അടുത്തെന്ത് വരും? നമ്മ വരുമ്പോ എന്ത് വരുന്നു? നിർജരാണാം, നിർജരാണാം. ഇവിടെ ബഹുവിനെ ശല്യത്ത് വരത്തില്ലേ? എന്തുകൊണ്ട്? ശല്യല്ല. പക്ഷെ സർവേഷാം എന്നിടത്ത് വന്നെന്തുകൊണ്ട്? ശല്യമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാകും. അടുത്ത് നിർജര നീ അനുബന്ധം ലഭിച്ച് നിർജര ഈ എന്നിരിക്കുന്നു. നിർജര ഈ അജാതി ഭക്തി വന്നാൽ എന്തുവരും? ജരസ് നിരവിടെയിരിക്കും. ജരസ് ഒരു നിർജരസ് ഈ, നിർജരസ് ഈ, മറ്റൊന്നും ചെയ്യാനില്ല. നിർജരസ് ഈ, നിർജരസി ഇത് വരാത്ത വർഷം, ജലസ് വരാത്ത വർഷത്തിൽ നിർജ്ജര ഈന്നിരിക്കുമ്പോൾ രാമശബ്ദം പോലെ നിർജ്ജര ഈന്നിരിക്കുന്നിടത്ത് ഏതൊന്നു ആ ഗുണ നിർജ്ജരേ ആ ഈ ഗുണം വന്ന് ഏ നിർജ്ജരേ നിർജ്ജര ഓ സജാതി ഭക്തി വരവരുന്നു. എന്ത് വരുന്നു? ജലസ് ഒന്നു നിർജ്ജര സോസ് ഋത്തു വിസർഗം നിർജ്ജര സോഹോ. വരാത്ത പക്ഷത്തിൽ നിർജ്ജര ഓസ് എന്നിരിക്കുമ്പോ ഓസ് ജയത്വം വന്നു. പിന്നെ അടുത്ത് നിർജ്ജര നിർജ്ജര സു എന്നിരിക്കുന്നു. അജാതിഭക്തി ഉണ്ടോ? ജലസ് വരുമോ? പിന്നെ എന്ത് വരുന്നു? നിർജ്ജര സു എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? എന്താ വരുന്ന ബഹുജനെ ചല്യേത് പ്രകാരം എന്ത് വരുന്നു? ഏത്തും വരുന്നു നിർജ്ജരേ സു. ഇനി ആദേശപ്പെടുത്തിയോ ഒരു എന്നിട്ടെന്ന് പറഞ്ഞു നിർജ്ജരേഷു വരുന്നു. കൊടുത്തിരിക്കുന്നുണ്ട് നിർജ്ജരസോ നിർജ്ജരസ ഇത്യാദി. പക്ഷേ ഹലാദൂച രാമ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? ജരായാഹ ജരസന്യദരസ്യാം എന്നുള്ള സൂത്രപ്രകാരം അജാതിവിഭക്തിയിൽ പരമിരിക്കെ ജരസാദേശം വരാത്ത പക്ഷത്തിൽ അജാതിവിഭക്തി പരമിരിക്കെ ജരസാദേശം വരാത്ത പക്ഷത്തിൽ എന്നർത്ഥം. എന്നുവെച്ചാൽ നിർജ്ജര ഔവന്നിരിക്കുന്നു, അജാതിഭക്തി പരത്തിലുണ്ട്, ജലസാദേശം വരുന്നില്ലെങ്കിൽ എങ്ങനെ വരും? രാമവത്. അതാണ് പക്ഷേ രാമവത്. ജലസാദേശം വരാത്ത പക്ഷത്തിൽ രാമശബ്ദം പോലെ ഉദാഹരണം നിർജ്ജരവും. അവിടെ ജലസാദേശം വരുന്നില്ല. പിന്നെ പറയുന്നു എന്താണ് ഹലാദോ? ഹലാദിവിഭക്തികൾ പരമിരുന്നാലും രാമശബ്ദം പോലെ. എങ്ങനെ? നിർജ്ജരാഭ്യാം നിർജ്ജരേഭ്യ. ഇവിടെയുള്ള ഹലാദിഭക്തി പരമിരിക്കുകയാണ്. അജാതി ഉണ്ടെങ്കിലേ ജരസ് വരത്തുള്ളൂ. ഹലാദിയാണെങ്കിലോ രാമശബ്ദം പോലെ തന്നെ. അത് നിർജ്ജരാഭ്യാം നിർജ്ജരേഭ്യം എന്ന് പറയുന്നു. എന്ന് പറയുന്നു പക്ഷേ ഹലാദൂച രാമവത്. അപ്പൊ ഇത്രയും കൊണ്ട് അകാരാന്ത ശബ്ദങ്ങൾ കഴിഞ്ഞു. അകാരാന്ത പുല്ലിംഗം. ഇനി അടുത്ത് വരുന്നു അകാരാന്ത നപുസ്തകലിംഗവും. അകാരാന്തത്തിൽ അകാരാന്തത്തിൽ ശ്രീലിംഗം വരത്തില്ല, അത് ആകാരാന്തമാകും. അങ്ങനെയുള്ള ശ്രീലിംഗം വരും. സീത രമ പോലെയുള്ള ശബ്ദങ്ങൾ ഹർസ്വ അകാരാന്തമായിട്ട് ശ്രീലിംഗ ശബ്ദം ഇല്ല. ഹർസ്വകാരാന്തമായി കഴിഞ്ഞാൽ അത് പുല്ലിംഗമായിരിക്കും. സ്ത്രീലിംഗമാകുമ്പോൾ അത് ആ എന്ന് പറയുന്ന ആ എന്ന് ദീർഘം വരും. പക്ഷെ എന്താണ് വിഭാഷ എന്ന് വെച്ചാൽ വികല്പം എന്ന് പറയുന്ന പോലെ വികല്പം. പക്ഷെ സാധാരണ പറയുന്ന വികല്പമല്ല വിഭാഷ എന്നുള്ള പ്രവൃത്തി വരുമ്പോൾ അത് പലതരത്തിലും വരും. ചിലയിടത്ത് അതിന് വിപുലമായ അർത്ഥം വരും. ചില സ്ഥലങ്ങളിൽ എന്നുവെച്ചാൽ അവിടെ വിഭാഷ എന്ന് പറഞ്ഞാൽ വികല്പം, വികല്പം എന്നുള്ള അർത്ഥമാണ്. ചിലയിടത്ത് അതിന് വിപുലമായ അർത്ഥം വരും. അതാണ് നേരത്തെ പറഞ്ഞ പ്രാപ്ത വിഭാഷ. വിഭാഷ പലതരത്തിൽ വരും. അപ്രാപ്ത വിഭാഷ, ഉഭയത്ര വിഭാഷ, ഇങ്ങനെയുള്ള വിഭാഷകൾ പലതരത്തിൽ വരും. പക്ഷെ സാമാന്യമായ വിഭാഷ എന്ന് പറഞ്ഞാൽ വികല്പം എന്നർത്ഥം. അന്യദരസ്യ എന്ന് പറഞ്ഞാലും അങ്ങനെ വികല്പം എന്നർത്ഥം. ശാകല്യസ്യ ശാകടായനസ്യ എന്നെല്ലാം പറഞ്ഞാലും വികല്പം തന്നെയാണ്. ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികല്പം തന്നെ. പൊതുവായി വരുന്നിടത്തെല്ലാം വികല്പം എന്നുള്ള എന്ന് വെച്ചാൽ രണ്ട് കൽപ്പ രണ്ട് പക്ഷം, വരുന്ന പക്ഷം വരാത്ത പക്ഷം, അങ്ങനെ. സർവേഷാം എന്ന് പറയുമ്പോൾ വികല്പമില്ല അവിടെ, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. ഹരി സർവേഷാം, എല്ലാവരും സ്വീകരിച്ച പിന്നെ ഇവിടെ വികല്പം വരുന്നു, രണ്ടു പക്ഷം വരത്തില്ല. അപ്പോൾ അകാരാന്തത്തിലെ എല്ലാ ശബ്ദങ്ങളും ഇത്രയും സൂത്രങ്ങൾ കൊണ്ട് ചെയ്യാം. രാമശബ്ദം പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൂത്രങ്ങൾ കാണൂ, ഇത്രയും ഒരു ശബ്ദത്തിൽ ഇത്രയും സൂത്രങ്ങൾ ചെയ്തിരിക്കും. പക്ഷെ അത് എത്രയോ ശബ്ദങ്ങൾ ആ അത്രയും സൂത്രങ്ങൾ കൊണ്ട് തീർക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും അതേ സൂത്രങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സർവനാമ ശബ്ദത്തിൽ വന്ന സൂത്രം, ചില ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക സൂത്രമുണ്ട്, അതവിടെ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം ജരായഹ ജരസന്നിധരസ്, അത് ജരാശബ്ദത്തിന് മാത്രമേ പ്രയോജനപ്പെടൂ, വേറൊരിടത്തും പ്രയോജനപ്പെടത്തില്ല. വിശേഷ സൂത്രമെന്ന് പറയും, ബാക്കി എല്ലായിടത്തും പ്രയോഗിക്കാമെന്നുള്ളത് പാർത്ഥവത അധാതുര പ്രത്യേക പ്രാതിപതികം സാമാന്യ സൂത്രമാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും അത് പ്രാതിപസഞ്ജ വിധിക്കുന്നു, ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അത് പ്രവർത്തിക്കും. ഇനി അടുത്ത് വരുന്നത് ആകാരാന്ത പുല്ലിംഗമാണ്. ആകാരാന്ത സ്ത്രീലിംഗം പോലെ തന്നെ ആകാരാന്ത പുല്ലിംഗമുണ്ട്.